പ്രാതിപതികാർത്ഥലിംഗപരിമാണ വചനം മാത്രേ പ്രഥമ. അത്ര പ്രാതിപതിക മാത്ര പ്രാതിപതികാർത്ഥം മാത്ര ഇത്യസ്യ കോർത്ത കേനാപി വക്തും ശക്യരേ പ്രാതിപതികാർത്ഥം മാത്ര ഇത്യസ്യ കോർത്ത. ലിംഗപരിമാണാധികം തത്ര പ്രാതിപതിക തേഷു സ്ഥലേഷു പ്രാതിപതികാർത്ഥമാത്ര കോത്ര പ്രാതിപതികാർത്ഥ പ്രാതിപതികാർത്ഥ നാമക തസ്യ വ്യാഖ്യാനം പ്രാതിപതിക അർത്ഥ നാമ കഹ തത്തസ്യ വ്യാഖ്യാനം ഏകസ്മിൻ ശബ്ദേ പ്രാതിപതികാർത്ഥ ഇത്യനേന ഖേ ഗൃഹ്യന്തി സംസ്കൃതഭാഷയാ ഉച്യതാം. കേ പ്രാതിപതികാർത്ഥാഃ ഇത്യുക്തെ കിമത്ര സമാധാനം ഭവതി? വ്യക്തി പ്രവൃത്തി നിമിത്തം ലിംഗം വചനം സംഖ്യ കാരകാശ്ചേദേ പ്രാതിപതികാർത്ഥാഃ ഭവന്തി തേഷു അർത്ഥേഷു സാമാന്യതയാ തേഷു അർത്ഥേഷു പ്രാതിപതികാർത്ഥം മാത്രേ ഇത്യനേന പ്രഥമ സിദ്ധ്യതി ഏവമപി പുനഃ അത്ര ലിംഗശബ്ദ പരിമാണശബ്ദ ശബ്ദദ്വയമപി അത്ര ദത്തം കിമർത്ഥം ലിംഗസ്യ നിയത ഉപസ്ഥിതികത്വ അഭാവേ ലിംഗമാത്ര ഇത്യനേന പ്രഥമാ സിദ്ധ്യതി ഏവമേവ പരിമാണസ്യാവി നിയത നിയത ഉപസ്ഥിതികത്വ അഭാവേ പരിമാണമാത്ര ആധിക്കി പ്രഥമാഭവതി തസ്യ ഉദാഹരണം കിം? ദ്രോണോ വരേഹി കഥം വ്യാഖ്യായതേ? പരിമാണവിശേഷസ്യ വാചകഃ ഭവതി ദ്രോണശബ്ദഃ. അത്ര പരിമാണവിശേഷഃ കഃ? പരമാണ വിശേഷോ നാമ ക ദ്രോണശബ്ദേ പ്രകൃത്യർത്ഥ പ്രാതിപതികാർത്ഥേവ ദ്രോണശബ്ദേ പരിമാണ വിശേഷ പ്രാതിപതികാർത്ഥ ഏവ കിന്തു അത്ര പ്രാതിപതികാർത്ഥ ഇത്യനേന പ്രഥമാന സിദ്ധ്യതികേന കാരണേന അനേനാവി ഭവിതവ്യം ദ്രോണശബ്ദ വിശേഷ പരിമാണാർത്ഥക സമീചീനമേവ സാമാന്യ അത്ര ദ്രോണമാത്ര പരിമാണമാത്രാധിക്യത്തെയത്ര പ്രത്യേക പരിമാണ സാമാന്യ അർത്ഥേ ക്രിയതേ ദ്രോണശബ്ദസ്യ അർത്ഥോഭോതി പരിമാണ വിശേഷ തദോപ്യധികം പരിമാണ സാമാന്യബോധനായ തസ്മാത് ഉപരി പ്രഥമ ക്രിയതേ അനേന സൂത്രേണ. അതഃ ദ്രോണ പരിമാണവാചക ദ്രോണശബ്ദാത് പ്രഥമ ക്രിയതേ തത പരിമാണ ദ്രോണ സോ ദ്രോണ പരിമാണ വിശിഷ്ടന്ന അത്ര വിശിഷ്ടം കിമപ്പി ന വർത്തതേ ദ്രോണ പരിമാണ അവച്ഛിന്നം ഇത്യുക്തേ ദ്രോണ പരിമാണ അത്ര വിശേഷണം ഭവതി ഏവമപി ന ഭവതി അത്ര അത്ര അവച്ഛേദ പ്രത്യേകൃതേ കോത്ര അർത്ഥ പ്രശ്നം സരളമേവ. അത്ര പരിമാണ സാമാന്യ അർത്ഥേ പ്രത്യേക കൃത ദ്രോണ ഇതി സിദ്ധ്യതി. തദനന്തരം വ്രീഹിണ സഹ അന്യേ കൃതേ ദ്രോണോ വ്രീഹി ഇതി സിദ്ധ്യതി. തദനന്തരമേ വക്തവ്യം പ്രഥമതഃ ദ്രോണ ഇത്യത്ര കഹ വിശേഷ അർത്ഥ സിദ്ധ്യതി ഇതി പ്രശ്ന. പൂർവസ്മിൻ പഠന അവസരേ തത് വ്യക്തമേവ വ്യാഖ്യാതം. ദ്രോണ ഇത്യസ്യ പരിമാണ വിശേഷ ഇത്യർത്ഥോ ന ദ്രോണ ഇതി ശബ്ദസ്യ ദ്രോണ ഇത്യുക്തേ തത്ര പരിച്ഛേദ പരിച്ഛേദക ഭാവോപി നാസ്തി. വ്രീഹി ശബ്ദ ഉച്ചാരണാനന്തരം വ്രീഹിണ സഹ യഥാ അന്വേക്രിയതേ തദാനി ദ്രോണശബ്ദ വ്രീഹിണ സഹ പരിച്ഛേദ്യ പരിച്ഛേദക ഭാവേന അന്വേദീതി പൂർവമുക്തം. തഥപൂർവം കേവല ദ്രോണശബ്ദസ്യ കോർത്ഥ ദ്രോണ വിശേഷ പരിണാമാത്മകം യസ് സാമാന്യ പരിണാമം ഇത്യർത്ഥ സിദ്ധ്യതി ദ്രോണശബ്ദസ്യ. തത്ര പരിമാണ വിശേഷസ്യ പരിമാണ സാമാന്യേന സഹ അഭേദേന അന്യയോ ഭവതി ഇതി ഉക്തം. ദ്രോണരൂപ പരിമാണ വിശേഷാത്മകം യസ് സാമാന്യ പരിമാണം തത്ര വിശേഷണ വിശേഷ സംബന്ധ അവച്ഛേദക അവച്ഛേദ സമ്പന്ന പരിച്ഛേദ പരിചയ പരിച്ഛേദ്യ പരിച്ഛേദ സംബന്ധ ഇത്യാദിയും നോക്തം. അത്ര ദ്രോണശബ്ദസ്യ അർത്ഥ ഭവതി ദ്രോണരൂപ വിശേഷ പരിമാണം. അനന്തരം സാമാന്യ പരിമാണാർത്ഥേ പ്രത്യേക കരോതി പ്രത്യേകൃതേ ദ്രോണ ഇതി ശബ്ദസ്യ അർത്ഥഭവതി ദ്രോണരൂപ പരിമാണ വിശേഷാത്മകം യത് സാമാന്യ പരിമാണം സ ദ്രോണ ഇത്യസ്യ അർത്ഥ. തദനന്തരം ദ്രോണശബ്ദസ്യ ദ്രോണരൂപ പരിമാണ വിശേഷാത്മകം യത് സാമാന്യ പരിമാണം ഇത്യർത്ഥേ സിദ്ധേ ദ്രോണശബ്ദസ്യ വ്രീശബ്ദേന സഹ പരിച്ഛേദ്യ പരിച്ഛേദകഭാവേന അന്വേദി തഥാ ഭവതി. ദ്രോണരൂപ വിശേഷ പരിമാണാത്മകം യസാമാന്യ പരിമാണം തേന പരിച്ഛിന്നോ ഭവതി ബ്രഹി ഇതി ഇതം യാവത് പൂർവം ഉക്തം. അത്ര വ്രീഹരിത്യത്ര ഏകവചനം കഥം സിദ്ധ്യതി. ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുവചനം ബഹുവചനം അന്യതരസ്യാം ഇത്യനേന സൂത്രേണ അത്ര വ്രീഹരിത്തെ അത്ര ജാതൗ ഏകവചനം. അതഃ വ്രീശബ്ദസ്യ കോ അർത്ഥഃ വ്രീഹിരാശിഃ വ്രീഹിസമൂഹം ഇത്യർത്ഥ. ഏവം പരിമാണ പ്രാതിപദികാർത്ഥ മാത്രം ഇത്യസ്യ ഏവം ലിംഗമാത്ര അധിക്യസ്യ പരിമാണമാത്ര അധിക്യസ്യ ച വ്യാഖ്യാനം കൃതം. ലിംഗമാത്ര അധിക്യ ഇതി ഭാഗസ്യ കഥം വ്യാഖ്യാനം കൃതം. ശ്രവണേ തട ഇത്യാദി സ്ഥലേഷു പ്രാതിപദിക അർത്ഥാഹ വിദ്യന്തേ ഏവ വ്യക്തി പ്രവൃത്തി നിമിത്തം ഇത്യാദികം തത്ര വർത്തതെ ഏവ ഏവമപി തത്ര ലിംഗസ്യ അനിയതത്വാ ലിംഗ തത്ര പ്രാതിപദികാർത്ഥേ ന അന്തർഭവതി തത് പ്രാതിപദികാർത്ഥ സത്വേവി തത്ര പ്രാതിപദികാർത്ഥം വിദ്യതേവ ഏവമപി ലിംഗസ്യ തത്ര പ്രാതിപദികാർത്ഥ ഇത്യനേന ഗൃഹീതും ന ശക്യതെ. പ്രാതിപദിക ഇത്യുക്തെ തട ഇതി പ്രത്യകരണാപൂർവം യത് വിദ്യത്തെ തദൈവ പ്രാതിപദികം പ്രത്യാനന്തരം സുബന്ധം ഭവതി സുപ്രത്യസ്യ പ്രകൃതി ഭവതി പ്രാതിപദിക തസ്യ പ്രാതിപദികസ്യ അർത്ഥ കിമിതി വിചാര്യതേ തസ്മിൻ വിഷയ ഉക്തം പ്രാതിപദികാർത്ഥ വ്യക്തി ഭവതി ഏവം പ്രവൃത്തി നിമിത്തം ഭവതി ഇത്യാദികം. തദനന്തരം പ്രത്യേക കരണേ തടഹ തടം തടി ഇത്യേവം ഭവതി. തടി ഇതി സുബന്ധമേവ നദി സർവസുബന്ധമേവ അവ്യമവി സുബന്ധമേവ സുക്കർണാനന്തര സുബന്ധമേ ഉച്ചൈഹി നീചൈ സർവം സുബന്ധമേവ. നദി നദീശബ്ദ പ്രത്യേകൃതേ ജ്ഞാപ്രാതിപതികാ ഫലഞ്ജാഭ്യോതിർവാസ്യബ്ദം ഹൽ ഇത്യനേന സുലോപേ കൃതൈ അഭി നദീതി അവശേഷ്യത്തെ തദപൂർവം നദീതി പ്രാതിപതികം ആസീ പ്രത്യ അനന്തരം അഭി സുലോപകാരണാ നദീതി അവശേഷ്യത്തെ സശബ്ദ സുബന്ധേവ നതു പ്രാതിപതിക. തത്ര അതായത് ഞാ പ്രാതിപതികാത് പ്രത്യയപരസ് നദീശബ്ദ ഞന്താത് സുസിദ്ധ്യത് പ്രാതിപതികാത് ഞന്താദേവ സുസിദ്ധ്യതി. ഞന്തത്വാത് തത് പ്രാതിപതിക സിദ്ധ്യതി. പ്രത്യാന്തത്വാത് തത്ര പ്രാതിപസജ്ഞാന വിദ്യതേ ജ്ഞാപ് തസ്മാദുക്തം ജ്ഞാപ് ഇതി നീ ആപ് ഇത്യാദയ പ്രത്യാഹ പ്രത്യാന്തത്വേന തത്ര പ്രാതിപതികത്വം നാസ്തി അതഃ ജ്ഞാപ് ഇതി പൃഥക് ഉക്തം തസ് ആ പ്രത്യകരണാത് പൂർവം അജശബ്ദ അജ ഇതി പ്രാതിപതികാത് പ്രത്യേകൃതേ അജാ ഇതി സിദ്ധ്യതി തത്ര പ്രത്യസപ്ഞായ അഭാവാത് ജ്ഞാപ് ഇത്യനേന ജ്ഞാപ് ജ്ഞാപ് ഇത്യനേന തദംശേന പ്രത്യയ സിദ്ധ്യതി കസ്മാത് തത്ര പ്രാതിപതികത്വ അഭാവാത്. സാമാന്യരൂപേണ സിദ്ധരൂപാദിസ്ഥലേഷു അജായിതി പ്രാതിപതികം നദീതി പ്രാതിപത്യാദി വക്ഷിത്യേവ കിന്തു വ്യാകരണ പ്രക്രിയാനുസാരേണ തത്ര പ്രാതിപസഞ്ജ്ഞായാഃ അഭാവാദേവ ഞാ പ്രാതിപതിയാദിതി ഇത്യത്ര ജ്ഞാപിതി പൃഥക്ത്വേന ഉക്തം. രാമ ഇത്യത്ര തത്ര രാമ ഇത്യത്ര കൃതം തത്വാത് കൃത സമാസേന പ്രതിസജ്ഞാം വർത്തത ഇവ പ്രത്യന്തത്വേപി കൃത്തദ്ധിത സമാസാശ്ച ഇതി പാണിനിന വിഹിതത്വാത് തേഷു സ്ഥലേഷു പ്രതിസജ്ഞ അസ്തി ഇവ. അന്യത്ര പ്രത്യന്തത്വാത് നീ ആ അന്തേഷു പ്രത്യാന്തത്വ പ്രാതിപതികസഞ്ജ്ഞ സിദ്ധ്യതി സിദ്ധ്യതി അതഃ അത്ര തട ഇതി ഭവതി പ്രാതിപതികഃ തസ്മാത് തത്ര പ്രാതിപതികാർത്ഥ അസ്തിയേവ വ്യക്തി പ്രവൃത്തി നിമിത്ത ഇത്യാദി ഏവമപി നിയത ഉപസ്ഥിതികരൂപ പ്രാതിപതികാർത്ഥ ലിംഗം നഭവതി അതഃ തസ്യദ്യോതനായ ലിംഗസ്യ ദ്യോതനായ തടശബ്ദാത് പ്രഥമാക്രിയതേ അനേന അംശേന കേനംശേന ലിംഗമാത്ര ആദികീത്യനേന അംശേന അന്യതാ തത്രാവി പ്രാതിപതികാർത്ഥ വിദ്യതേവ കിന്തു പ്രാതിപതികാർത്ഥ ഇതി ശബ്ദസ്യ വ്യാഖ്യാതൃഭി നിയത ഉപസ്ഥിതികം പ്രാതിപതികാർത്ഥ ഇതി വ്യാഖ്യാതത്വ ഇത്യേവം രൂപേണ വ്യാഖ്യാനി കൃതേ പുനഃ യത്ര ലിംഗസ്യ നിയതവസ്ഥിതികത്വം നാസ്തി തത്ര തട ഇത്യാദി സ്ഥലേഷു പ്രാതിപതികാർത്ഥ ഇത്യനേന പ്രത്യേക നസ്യാത് അതഃ തേഷു സ്ഥലേഷു ലിംഗസ്യ അനിയതോപസ്ഥിതികത്വാ തത്ര പ്രഥമാകരണാർത്ഥം സൂത്രേ ലിംഗമാത്രേ ഇതി ഉക്തം വ്യാഖ്യാതൃഭി ലിംഗമാത്ര ആധിക്യ ഇതി ഉക്തം അതേവ പൂർവമുക്തം തട ഇത്യാദി സ്ഥലേഷു പ്രാതിപതികാർത്ഥാത് അധിക അർത്ഥദ്യോതനായ അത്ര അധികാർത്ഥങ്ങളിൽ ലിംഗം കസ്മാത് അധികം ഭവതി തസ്യ അനിയതത്വാ യഥസർവം പൂർവം സ്പഷ്ടതയ ഉക്തം ഏവമേ ഭവതി പരിമാണമാത്ര ഇത്യത്രാപി തത്രാപി പ്രാതിപതികാർത്ഥരൂപത്വേന പരിമാണ വിശേഷോ വർത്തതേവ ഏവമപി ശബ്ദബോധവൈലക്ഷണ്യായ അത്ര സാമാന്യ പരിമാണാർത്ഥേ പ്രത്യയകൃതേ പ്രകൃതി പ്രത്യാർത്ഥയോ അഭേദേന അന്വയേ ജാതേ പരിമാണവിശേഷാത്മകം യസ് സാമാന്യ പരിമാണം ഇത്യർത്ഥവും സിദ്ധ്യതി ദ്രോണ ഇത്യത്ര തദനന്തരം തസ്യ ശബ്ദസ്യ വിശേഷ്യരൂപ വ്രീശബ്ദേന സഭ സഹ പരിച്ഛേദ്യുപരിച്ഛേദകഭാവേന അന്വേതി അനന്തരം ഭവതി വചനമിതി വചനമിത്യത്ര വ്യാകരണശാസ്ത്രേ സാമാന്യത ഏകവചന ദ്വിവചന ബഹുവചന ഇത്യാദി രൂപേണ വ്യവഹ്രിയത്തെ കിന്തു അത്ര വചനശബ്ദസ്യ വിശേഷാർത്ഥ ഭവതി കോത്ര വിശേഷ സംഖ്യാ ഭവതി സംഖ്യ ഇത്യുക്തേ ന ഏകവചനാധികം കിന്തു സംഖ്യ ഇത്യുക്തേ ഏകത്വ ദ്വിത്വ ബഹുത്വാദികമേവ അത്ര സംഖ്യ തേഷു അർത്ഥേഷു അത്ര പ്രഥമ ക്രിയതി ഉദാഹരണം ഏകഃ ശബ്ദഃ ഏകശബ്ദസ്യ അർത്ഥം ഭവതി ഏകത്വം തസ്മിൻ അർത്ഥേ സംഖ്യാ ഇത്യംശേന അത്ര പ്രത്യേക ക്രിയത്തെ അത്ര ഏകത്വം പ്രാതിപതികാർത്ഥ ഏവ തസ്യ ഏകത്വസ്യ നിയത ഉപസ്ഥിതികത്വം അപി അസ്തി ഏവമപി പ്രാതിപതികാർത്ഥ ഇത്യനേന അത്ര പ്രഥമന ക്രിയതി പരന്തു വചനം ഇതി സൂത്രേ പൃഥക്ത്വേന നിർദ്ദിഷ്ടത്വാത് സംഖ്യായാ അസ്മിൻ ശബ്ദേ പ്രാതിപതിക അർത്ഥത്വേ അപി അത്ര വചനം ഇത്യനേനൈവ പ്രഥമ ക്രിയത്തെ തസ്യ പ്രയോജനം കിം പ്രാതിപതികാർത്ഥം മാത്രേ ഇത്യനേനൈവ പ്രത്യേ സിദ്ധേ അപി കിമർത്ഥം വചനം ഇത്യനേന പുനഃ പ്രഥമാ വിധീയത്തെ തസ്യ പ്രയോജനം കിം തത് ഉക്തം തസ്യ പ്രയോജനം ഭവതി കേവല പ്രകൃതി ന കർത്തവ്യ ന കേവല പ്രത്യഹ ഇതി നിയമാനുസാരേണ ഏക ഇതി കേവല പ്രാതിപതികസ്യ പ്രയോഗ നിഷിദ്ധമേവ അത ശബ്ദസാധുത്വാർത്ഥം ശബ്ദസാധുത്വാർത്ഥമേവ അത്ര പ്രഥമ ക്രിയതി പ്രാതിപതികാർത്ഥസ്യ അനുവാദാർത്ഥം പ്രഥമ ക്രിയതി ഇത്യവി വക്തും ശക്യം അത്ര സംഖ്യാരൂപ പ്രാതിപതിക അർത്ഥ പ്രകൃത്യാ ഏവ സിദ്ധ പ്രത്യയ അനുവാദ ക്രിയത്തെ അത അനുവാദാർത്ഥം പ്രത്യയ കൃത ഇത്യവി വക്തും ശക്യം വചനമാത്ര ആധിക്യം അത്ര നാവശ്യം കസ്മാത് ദത്തം കേവല കേവല ലിംഗസ്യ കേവല ലിംഗസ്യ കുത്രാപി ഉപസ്ഥിതി നാസ്തി ഏവമേവ കേവല പരിമാണസ്യാപി കുത്രാപി ഉപസ്ഥിതി നാസ്തി യദാ തടശബ്ദി തത്ര ലിംഗാത് ഉപരി പ്രാതിപതിക അർത്ഥത്വേന വ്യക്തി പ്രവൃത്തി നിമിത്തം ഇത്യാദികമൊക്കെ അസ്തി അതഃ തത്ര ഉക്തം ലിംഗമാത്ര ആധിക്യേ കിന്തു വചനസ്ഥലേവന്ന തത്ര കേവല സംഖ്യ തത്ര അസ്ഥി ഏവ അന്യത്രമെന്ന പരിമാണസ്ഥലേപി ഏവമേവ അത്ര ലിംഗസംഖ്യാധികം പൃഥക്ത്വേന വർത്തതേ കേവല പരിമാണെന്ന പ്രാതിപതികാർത്ഥം വർത്ത അത്ര വചനസ്ഥലേ പ്രാതിപതിക അർത്ഥമേവ കേവല സംഖ്യ അത അത്ര കേവല സംഖ്യ വർത്തേതേവ ഏവം സതി സംഖ്യ മാത്ര ആധിക്യേതി ന വക്തവ്യം അസ്തി അത്ര ഏകത്വ ദ്വിത്വ ബഹുത്വരൂപ വചനാനാം നിയതോപസ്ഥിതികത്വം അസ്തി അത പ്രാതിപതികാർത്ഥത്വം അനേന സൂത്രേണ ഏന അർത്ഥസ്യ നിർദ്ദേശകൃതഃ വചനം ഇത്യസ്യ തസ്യ വചനസ്യ അഥവാ സംഖ്യ ഇത്യസ്യ നിയത ഉപസ്ഥിതികത്വം ഏവ വർത്തത അത പ്രാതിപതികാർത്ഥ ഇത്യനേന ഏവ സിദ്ധ്യതി കേവല സംഖ്യാർത്ഥത്വമേവ തത്ര വർത്തത അത സംഖ്യാമാത്ര ആധിക്യേ ഇതി ന വക്തവ്യം ഭവതി സംഖ്യാമാത്രേ ആധിക്യേ ഇതി ഉക്തേ കസ്മാത് അധികമിതി പ്രശ്ന സംഭവതി കസ്മാത് അധികം അത്ര കസ്മാദപ്പി അധികം സംഖ്യ ഏവ അത്ര പ്രാതിപതികാർത്ഥ അത തസ്മിന്നർത്ഥേ ഏവ പ്രാതിപതികാർത്ഥേ ഏവ അത്ര പ്രത്യേക ക്രിയത്തെ കേന കാരണേന ശബ്ദസാധുത്വാർത്ഥമേവ നിയമ വർത്തത ഉക്താർത്ഥാനാം അപ്രയോഗ ഉക്തേ അർത്ഥേ പ്രത്യയ ന കർണീയ ഇതി സാമാന്യ നിയമ വർത്തത ഏക ഇത്യത്ര സംഖ്യയാ പ്രാതിപതികേന ഏവ ഉക്തത്വാ പ്രത്യയ ന കർണീയ ഇതി തസ്യാർത്ഥ ഉക്താർത്ഥാനാം അപ്രയോഗ ഇത്യസ്യ ഏവമപി അത്ര ഉക്തേ അർത്ഥേ ഏവ പ്രഥമ ക്രിയതേ ശബ്ദസാധുത്വാർത്ഥം അസ്മിൻ സൂത്രേ പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രേ ഇത്യുക്തം മാത്രേ ഇത്യസ്യ കിം പ്രയോജനം യദത്ര വ്യാഖ്യാതം തസ്മാത് അധികം കർമാധികാരകമപി വർത്തതി കർമാധികാരകേ പ്രഥമ നഭവതി അനഭേദേത്യ വിവക്തവ്യം അതഹ മാത്ര ഇതി ഉക്തം പ്രാതിപതികാർത്ഥേ ലിംഗമാത്രാധിക്യേ പരിമാണമാധിക്യേ വചനേ വചനമാത്രേ ഏവ പ്രഥമാ ഭവതി നതു കർമ്മ സമ്പ്രദാന അപാദാനാധികാരകേഷു ഇതി ഏതദ്യോതനായ സൂത്രേ അസ്മിൻ മാത്രശബ്ദഃ കൃതഃ കർമാധികാരകാധികാരക അർത്ഥേ അധികേ പ്രഥമാന ഭവതി കർമ്മണി ദ്വിതീയ ഇത്യാദികമേ ഭവതി അനഭിഹിതേ ഇത്യവി വക്തവ്യം അത മാത്രശബ്ദ പ്രയോജനേന കർമാധികാരകേ അനഭിഹിതേ പ്രഥമ ന ഭവതി ഏതദേവ മാത്രശബ്ദകർണസ്യ പ്രയോജനം ഭവതി സൂത്രേ അസ്മിൻ അവഗതം നവ കർത്തർത്ഥ പ്രഥമസിദ്ധ്യത്യേവ അനഭീതെ അന്യകാരകേഷു അനഭീതെ ഇത്യുക്തം തസ്മാ ഉക്തേ പ്രഥമ ഇതി സർവത്ര വർത്തതെ അനഭിഹിതേ കർമാദി കാരകേഷു പ്രഥമ ന ഭവേ ഇത്യതർത്ഥം അസ്മിൻ സൂത്രേ മാത്രശബ്ദ ഉച്ചാരിത മഹർഷിണ കിമത്ര പ്രശ്ന അന്യഥാ ശങ്കാ സ്യാത് കർമാധികം കസ്മാത് ന ഭവേതിതി തന്നിവാരണായ അത്ര ഉക്തം മാത്രേ യേഷു അർത്ഥേഷു ഏവ പ്രഥമാ ഭവതി നതു അനന്തരോക്ത കർമാദി കാരകേഷു. സമീചീനം ചേത് വിരമ്യതാം.